വിദജ്ഞാനേ ലട്ട് കഴിഞ്ഞല്ലോ. ലിട്ട് വിദലിട്ട് ഉഷവിദ ജാഗ്രഭ്യോ അന്യതരസ്യം ഏഭ്യോ ലിടി ആം വാസ്യാത് വിദേരദന്തത്വ പ്രതിജ്ഞാനാത് ആമിന ഗുണ വിദാഞ്ചകാര വിവേദ വേദിത വേദിഷ്യതി. വിതിൽ നിന്ന് ലിട്ട് പരത്തിൽ വരുമ്പോൾ വിതിൽ നിന്ന് ആമ വിധിക്കുന്നു. ആണ് ഉഷ വീത ജാഗ്രഭ്യ മൂന്ന് ധാതുക്കൾ, ഉഷധാതു വിതധാതു ജാഗ്രധാതു. അതിൽ ഉഷ ജാഗ്ര പിന്നീട് വരും. നമുക്കിവിടെ ആവശ്യം വിത്. ഏഭ്യോ ഈ മൂന്ന് ധാതുക്കളിൽ നിന്നും ലിടി ആമ്പാ ലിട്ട് പരമിരിക്കാൻ വരുന്നു. വിത് ലിട്ട് എന്നുള്ളത് വിത് ആം ലിട്ട് വിത് ആം ലിട്ട് എന്ന് വരും. ആമിനാർദ്ധാദസഞ്ജ വിത് ആമെന്നിരിക്കുമ്പോൾ ആർദ്ധാതുണ്ട്. പുഗന്ധ ലഘുബദ്ധസ്യപ്രകാരം വിദ്യലൈകാരത്തിന് ഗുണം വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് വിദേ രദന്തത്വ പ്രതിജ്ഞാനാത് ആമിന ഗുണ. ഇവിടെ വിദ് അല്ല വിദയാണെന്നാണ് പറയുന്നത്. വിദല്ല വിദ, അദന്തത്വം പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് സൂത്രകാരൻ തന്നെ. വിദ അദന്തമാണ് സൂത്രത്തിൽ അങ്ങ് നിർദ്ദേശിച്ചു വിദ എന്ന്. അതുകൊണ്ട് ഇവിടെ വിദല്ല വിദ. വിദ ആയി കഴിഞ്ഞാൽ ഗുണം, പ്രയോജനം എന്താണ്? ഗുണം വരുന്നില്ല. പുകുന്ത ലഘുബദ്ധസിജ പ്രകാരം ഗുണം വരുന്നില്ല, അദന്തമായതുകൊണ്ട്. എന്നാൽ വിദയിൽ ആകാരം ലോപിക്കും. അങ്ങനെ അതോലോഭ ആമ പരത്തിലിരിക്കുമ്പം വിദയിലെ അന്തിമകാരത്തിന് ലോകം വരും വിത് ആം. കാരണം അദന്തത്വ പ്രതിജ്ഞയുടെ ഗുണം പുകുന്തലുപദേശിച്ച ഗുണം വരുന്നില്ല. എന്നാൽ അതോ ലോകപ്രകാരം അകാരം ലോപിച്ച് വിദാം ലിട്ടെന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആമഹ ലിട്ടിന് ലുക്ക് വരും. വന്നു കഴിഞ്ഞാലോ വിദാമെന്നിരിക്കുന്നിടത്ത് എന്തുവരും? ക്രിഞ്ചാനുപ്രയോജ്യതേ കൃ ഭൂ അസ് മൂന്നിന്റെ അനുപ്രയോഗം വരും. വിദാം കൃ ലിട്ട് വരുന്നു. എന്ത് വരുന്നു? കൃ ലിട്ട് ദിത്വം അങ്ങനെ പിന്നെ പിന്നെ ഇതം ചകാര ചക്രതുഹു ചക്രുഹു ഇതം ചക്രത്തിട്ട് വരൂ. എന്തുകൊണ്ട്? അതുകൊണ്ട് ചകർത്ഥ ചക്രതുഹു ചക്ര ചകാര ചകര ഒരു വിദാം ബഭൂവ ബഭൂവതുഹു ബഭൂവുഹു പകാരോഗനോന്ന് ഭൂവോ ഉക്കോ ബഭൂവിധ വിദാം ആസ ആസ അവിടെ സൂത്രം വന്നു ആസ എന്നിടത്ത് അസ്വധാതു ഒരു പുഗന്ധ രൂപത്തിൽ വരും അതോബുദ്ധായ പിന്നെ പിന്നെ എന്തൂരാ അത ആദേഹേ വരത്തില്ലേ അസുദ്ധാതുവിന് അസന്നിധിത്വം വരത്തില്ലേ വരൂ പിന്നെന്താ ആസ ആസത്തുഹു ആസുഹു ആസത്തുഹു ആസിവ ആസിമ അങ്ങനെ വരുന്നു. ഇത് വരാത്ത പക്ഷത്തിൽ അന്യതരസ്യാം എന്ന് പറഞ്ഞാൽ വികല്പം. അപ്പോ വിധു ധാതുവിന് ആ വരാത്ത പക്ഷത്തിൽ വിധു വിധു ദത്വി അലാദിശേഷി വിവിധ് നല്ല വിധു നല്ല പുഗന്ധ ലഘുബദ്ധ സിദ്ധ വിവേദ വിവിധതുഹു വിവിധുഹു വിദുധാതു സേട്ടുവാ അനിട്ടുവാ സേട്ട് വിവേദിത ദാന്തത്തിൽ അനിട്ട് ഏതൊക്കെ ഇത് ചിത് അവിടെ വിദ്യതി ഉണ്ടല്ലോ അത് വേറെയാണ് വിന്ദും വേറെയാണ്. അപ്പൊ ഇവിടെ സേട്ട് വിവേദിത വിവിധ തുഹു വിവിധ വിവേദ ോട്ട് തിപ്പ് ശപ്പ് ലുക്ക് വിത് തീ ഏറും എല്ലായിടത്തും വരാം. പറയുന്നു വിദാം കുർവന്തു ഇതി അന്യതരസ്യാം വിദാം കുർവന്തു ഇതി ഇതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നർത്ഥം. വികൽപ്പേന വിദാം കുർവന്തു പോലെ വരും ലോട്ടലിൽ വേത്തേർ ലോഡി ആം ഗുണാഭാവോ ലോഡോ ലുക്കു ലോഡന്ത കരോത്യനുപ്രയോഗശ്ച വാ നിപാത്യതേ പുരുഷവചനേ ന വിവക്ഷിതേ. വിദാം കുറുവന്തു എന്ന് പാണിനി നിർദ്ദേശിച്ചിരിക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിപാതനം ചെയ്തിരിക്കുന്നതെന്ന് പറയണം. ഒന്ന്, വേത്തേർ ലോടി ആം, ഇത് ധാതുവിന് ലോട്ടില് ആം നിപാതനം ചെയ്തു. വിത് ആം. രണ്ടാമത് ഗുണാഭാവോ, വിത് ആം എന്നിരുന്നു കഴിഞ്ഞാൽ ആമിന് ആർദ്രാദി സഞ്ജ വന്നിട്ട് പുകന്തലുശ്യപ്രകാരം ഗുണം വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല. വിദാം. പിന്നെ ലോട്ടോ ലുക്ക്, ലോട്ടിന് ലുക്ക് വരും. ആം വന്നു കഴിഞ്ഞാൽ ലോട്ടിന് ലുക്ക് വരും. ലോടന്ത കരോത്തി അനുപ്രയോഗിച്ച പകരം ലെട്ടിൽ വന്നതുപോലെ തന്നെ ലോഡ് പരത്തിൽ വരുന്ന കൃധാതുവിന്റെ അനുപ്രയോഗം വരും. എന്നുവെച്ചാൽ വിദാം കൃ ലോട്ടെന്ന് വരും. വാ നിപാത്യത്തെ, ഇതൊക്കെ വികല്പമായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയും വരും. ഏത് വിത് പരത്തിൽ തിപ്പ് ശപ്പ് ലുക്ക് ഏരും എല്ലാം വരാം, പക്ഷെ ഇത് വികല്പം. ഇത് വരാത്ത പക്ഷത്തിൽ അത് വരും. വേത്തേർ ലോടി ആം, വിദുധാതുവിന് പരത്തിൽ ലോട്ടിരിക്കുമ്പോൾ ആം വിദാം. ഗുണാഭാവോ, വേദാം എന്ന് വരുന്നില്ല, വിദാം. ലോഡോ ലുക്ക്, ലോട്ടൻ ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ ലോഡന്ത കരോതി അനുപ്രയോഗിച്ചു, ലോഡന്ത കരോതിയുടെ അനുപ്രയോഗം വരുന്നു. വാനിപാത്യതേ പുരുഷവചനെ എന്നെ വിവക്ഷിതേ പറയുന്നു. പുരുഷവചനം ഇവിടെ വിവക്ഷിതമല്ല എന്ന് പറയുന്നത് വിദാം കുറുവന്തു പ്രഥമാ ബഹുവചനമാണ്. ഇങ്ങനെ ഒരു രൂപമാണോ നിപാതനം ചെയ്തതല്ല. പ്രഥമ പുരുഷൻ ഇവിടെ വിവക്ഷിതമല്ല, ബഹുവചനവും വിവക്ഷിതമല്ല. എന്നുവെച്ചാൽ പ്രഥമ മധ്യമ ഉത്തമ പുരുഷനിൽ എല്ലായിടത്തും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരാം. ആമ്, ഗുണാഭാവം, ലോട്ടിന്റെ ലുക്ക്, കരോത്തി അനുപ്രയോഗം എല്ലാം വരാം. അതിന് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നുള്ള വചന വിവക്ഷയില്ല. പ്രഥമ, മധ്യമ, ഉത്തമ എന്ന് പറയുന്ന പുരുഷ വിവക്ഷയും ഇല്ല. നമ്മൾ പറയുന്നത് പുരുഷവചനേന വിവക്ഷയില്ല. ഇവിടെ കുർവന്തു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രഥമ ബഹുവചനം മാത്രം നിപാതനം ചെയ്തതാണോ എന്ന് സംശയം വരാം. അതുകൊണ്ട് പറഞ്ഞ അങ്ങനെയില്ല, ഇത് സർവത്ര വരും. ഒമ്പത് രൂപങ്ങൾ വരും. ഓരോ സ്ഥലത്തും വരുന്ന വിശേഷ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. ഇപ്പോ പ്രഥമ ഏകവനത്തിലാണെങ്കിൽ പിതാം കൃ പരത്തിൽ ലോട്ട്, ആമിന്റെ പരത്തിൽ നിന്ന് ലോട്ട് പോയി, പുതുതായിട്ട് കൃ ലോട്ടെന്നു. ലോട്ട് വന്നു കഴിഞ്ഞാൽ ലോട്ടിനെന്ത് വരും? തിപ്പ് വരും. കൃ തിപ്പ്, കൃന്റെ പരത്തിൽ തിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ശപ്പ് വരണമെങ്കിൽ എന്ത് വേണം? തിപ്പ് സർവധാതുവാണ്, തിങ്സ് സർവധാതു. പിന്നെന്ത് വേണം ശപ്പ് വരണമെങ്കിൽ? കർത്തൃവൃത്തത്തിലാണ്. എന്ത് വേണം? ഏത് ഗുണമാണെന്നുകൂടെ നോക്കണം. ഭുവാദിയിൽ വരും ശപ്പ്, അതാദിയിലും വരും. അതിന് അപവാദമൊന്നുമില്ലാത്തതുകൊണ്ട്. പക്ഷെ കൃഞ്ഞെന്ന് പറയുന്നത് ഇവിടെയും കൊള്ളാറില്ല. അക്കാര്യത്തിൽ വ്യാകരണന്മാരുടെ ഇടയ്ക്ക് വലിയ വിവാദങ്ങളും തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇതെവിടുന്ന് വന്നു കുറഞ്ഞ്. എന്തായാലും അതിനുവേണ്ടി പ്രത്യേക ഒരു സൂത്രം ഉണ്ടെന്നാണ്, തനാതിക്രംഭ്യ ഉ തനാദേ ക്രിഞ്ഞശ്ച ഉ പ്രത്യസ്യ ശപോപവാത ഗുണ വിധം കരോതു. തനാദികളെന്ന് പറയുന്ന തന്നെ ഒരു ഗുണമുണ്ട്, തനാദി തനോതി തനുദഹ തന്നുന്തി. എല്ലായിടത്തും ശപ്പ് പ്രാപ്തമാവും. എന്തുകൊണ്ട്? സൂത്രം ഏതാണ്? കർത്തരി ശപ്പ്. കർത്തരിയിലാണെങ്കിൽ വരും, പക്ഷെ തനാദിയില് ശപ്പിന്റെ അപവാദമാണ് ഉ. തനാദിയോടൊപ്പം തന്നെ ക്രിഞ്ഞിനും പ്രത്യേകം പറഞ്ഞു. തനാദിയിൽ ക്രിഞ്ഞുണ്ടെങ്കിൽ പിന്നെ തനാദി ക്രിഞ്ഞെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ തർക്കങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട. തനാദി ഗണത്തിൽപ്പെട്ട ധാതുക്കളിൽ നിന്ന് ശപ്പിന്റെ അപവാദമായിട്ട് പൂ വരും, ക്രിഞ്ഞ് ധാതുവിൽ നിന്നും വരും. ഇവിടെ ഇപ്പൊ തനാദിയില്ല, ഇവിടെ പിന്നെ ഏതാ ഉള്ളത്? ക്രിഞ്ഞിൽ നിന്ന് വരും. എന്തുവരുന്നു? ഇത് ആം കൃ ഉ ലോട്ടിന്റെ സ്ഥാനത്ത് തീ വരുന്നു. കൃ ഉ ശപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? തിങ്സ് ഇറ്റ് ഉ വന്നാലോ അർദ്ധാതുവ ശേഷം അർദ്ധാതുവായി. കൃന്റെ ഫലത്തിൽ ഉ അർദ്ധാതു ഇരുന്നാൽ എന്തുവരും? സർവധാതുക അർദ്ധാതുയോ. ഗുണം വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? പുരന്റെ ഫല കരു. കൃതിന് ഗുണം വന്ന് കരു പരത്തിൽ എന്തിരിക്കുന്നു? കരു. ഊവിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? തീ. തീക്ക് ഏരു ഊ വന്നു. തീ ഇരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഊന് സൂത്രം ആൾത്താതെയോ ഗുണം വരും. പരത്തിൽ എന്തിരിക്കുന്നു? ഊന് ഗുണം വന്നാൽ കരോ തൂ വിധാം കരോ തൂ. ഇവിടെ ശപ്പിനെ ബാധിച്ചിട്ട് ഊ വന്നു. അതാണ് ശപ്പിന്റെ സ്ഥാനത്ത് ഊ വന്നത് അർദ്ധമതുമായി ഗുണം വന്നു. കരുവത്തു ഇതാം കരുവത്തു. അതിനോട് പറഞ്ഞിരിക്കുന്നു തനാദേഹ കൃഞ്ഞശ്ചു പ്രത്യേകിച്ച് ശപ്പോ അപവാദ. ശപ്പിന്റെ അപവാദമാണ്. എന്തുകൊണ്ട് ഇവിടെ ശപ്പ് വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ അപവാദമാണ് കൃഞ്ഞ ധാതുവാണെങ്കിൽ പരത്തിൽ ശപ്പല്ല വരുന്നത്, ഊവാണ്. നമ്മളിപ്പോ ഇവിടെ ലോട്ടിൽ അനുപ്രയോഗം നടത്തിയാണ് പഠിച്ചത്. ഇതേ കൃഞ്ഞ ധാതുവിന്റെ ഫലത്തിൽ ലട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? കരോതി. ഇത് തന്നെ സംഭവിച്ചത്. അവിടെ എന്ത് വരുന്നു? തനാദി ക്രംഭ്യ ഊ ഗുണം. ഊന് വീണ്ടും ഗുണം. കരോതി. പക്ഷെ ഇവിടെ ലട്ട് മുതലല്ല തുടങ്ങിയിരിക്കുന്നു, പിന്നെയോ ലോട്ടിൽ ക്രിഞ്ഞിന്റെ അനുപ്രയോഗമാണ് ഇവിടെ തുടങ്ങിയത്. അതുകൊണ്ട് ആ കരോതി കുരുദഹ കുറുവന്തി നമുക്കിവിടെ വരുന്നില്ല. അതിന് പഠിക്കും ക്രിഞ്ഞദഹ പഠിക്കുമ്പോ. ഉണ്ടല്ലോ വേതേർ ലോടി ആം ഗുണാഭാവു ലോട്ട് കൊലു പറഞ്ഞിട്ടില്ലേ? തനാദി കരിഞ്ഞ പോകുന്ന് പറയുന്നത് എന്താ? അവിടെ കൃഞ്ഞിന്റെ ഫലത്തിൽ പോകും വരുമെന്ന് പറഞ്ഞു. ശപ്പിന്റെ അപവാദം ഏ അത് ശപ്പെന്ന് പറയുന്നത് ലിട്ടിൽ വരൂ. ശപ്പവിടെ വരുന്നു ഏ അപവാദം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് വരാത്തടത്ത് വന്ന അപവാദമാവും. ഗുണവും എന്നെന്തുകൊണ്ട് അവിടെ പറഞ്ഞു? രണ്ടു സ്ഥലത്തുമുണ്ട്. ഒന്ന് എവിടെ ഗുണം വരുന്നു? ഋകാരത്തിന്. അടുത്തെവിടെ വന്നു? ഓ അണുക്കരോ. അടുത്തൊന്ന് വരുന്നു. ടോട്ടല് പറഞ്ഞല്ലോ, പുരുഷ വചനെ എന്ന വിവക്ഷിത്. എല്ലാ പുരുഷനും എല്ലാ വചനങ്ങളിലും വിദ്യധാതുവിൽ നിന്ന് ടോട്ടലിക്ക് മാം വരുന്നു, ഗുണാഭാവം വരുന്നു, ടോട്ടലിൽ ഉക്ക് വരുന്നു, കരോധ്യാന പ്രയോഗം വരുന്നു. അപ്പോ വിദാം കൃ പരത്തിലെന്തുവരും? തസ് തിപ് തസ് വിദാം കൃ തസ് അവിടെ എന്തുവരും സൂത്രം? തനാദിക്രമ്യ ഓ. പിന്നെ എന്തുവരുന്നു? കൃ ഊ തസ് എന്നിരിക്കുന്നിടത്ത് കൃ ഊ തസ് എന്തുവരുന്നു? എന്താണ് വരുന്നത്? കൃവു തസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? ലോഡോ ലങ് വത്ത് വരുന്നു. വന്നു കഴിഞ്ഞാൽ എന്തുവരും? താമഹ. അത് താമിന്. പക്ഷെ ഇവിടെ ഇനി ഒന്നുകൂടെ ഉണ്ട്. എന്താണോ ആശിഷി ലിംഗോട് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ഏത് വരും? തുഹ്യോ താതങ് ആശിഷ്യെതിരെ. വിധാം കൃ തീക്ക് എന്തുവരുന്നു? താതങ് വരും. തീക്ക് എരിവ് വന്നു, തൂ വന്നു, തൂവിന് താതങ് വരുന്നു. കർത്തർ ശപ്പിനെ ബാധിച്ചുകൊണ്ട് തനാദിഗ്രംഭ്യ ഓ വന്നു. കൃ ഊ താത്. കൃ ഊ എന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഗുണം രപരം കരു പരത്തിൽ താതങ് അടുത്തെന്തുവരുന്നു? വരുന്നില്ല. എന്തുകൊണ്ട്? താതങ്ങിത്തായുണ്ട്. താതങ്ങിത്തായുണ്ട്. അതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് താതങ്ങിനെ ഞിത്താക്കിയത്. വെറുതെ പാണിനിയും ഞിത്താക്കത്തില്ല. താതങ്ങിനെ ഞിത്താക്കുമ്പോൾ പാണിനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കൃതിയിൽ നിന്ന് ഊ വരുമ്പോ ഗുണം വരരുത്. താതം എന്ന് പറഞ്ഞാൽ പോരെ. കരു താത്ത് വരുന്നു. അടുത്ത സൂത്രം അത ഉത്ത് സാർവധാതുകേ ഉപ്രത്യാന്തസ്യ കൃഞ്ഞോ അത ഉത്ത് സാർവധാതുകേ ഞിതി ഇതാം കുരുതാത്. ഇവിടെ പറയുന്നു ഉത്പ്രത്യാന്തസ്യ കൃഞ്ഞോ. ഇവിടെ കരു ഊന്നിരിക്കുന്നു. കരു ഉപ്രത്യാന്തമായ കൃഞ്ഞാണ്. കരു എന്നങ്ങനെ വന്നു, ഗുണം വന്നിട്ട് അങ്ങനെയുള്ള കൃഞ്ഞോ അത്ത. ആ കൃഞ്ഞിന്റെ അത്ത്, കൃഞ്ഞിന്റെ അത്ത് ഏതാണ്? കരു. ഗുണം വന്ന്, രവരം വന്ന്, അര് എന്നായ തിലെ അകാരത്തിന് ഊ വരുന്നു. സർവധാതുയെ, സർവധാതുവും പരമരിക്കുമ്പോൾ ഇവിടെ ഏത് സർവധാതുവും ഇരിക്കുന്നു? താതങ്ങാണല്ലോ. കിത്തിങ്ങിത്തി സർവധാതുകമായ കിത്തോ ഇങ്ങിത്തോ പരമരിക്കുന്നു. ഉപ്രത്യാന്തസി കൃഞ്ഞെന്ന് പറഞ്ഞതാണ്, ഉപ്രത്യാന്തമായ കൃഞ്ഞാണ്. അപ്പൊ കരു എന്നിരിക്കുന്നു. അതാണ് അതാണ് ഉപ്രത്യാന്തമായ. അല്ലാതെ കൃഞ്ഞിന്റെ അകാരത്തിന്റെ പരത്തില് എന്ന് പറഞ്ഞ ഇവിടെ സർവധാതുവും കിട്ടുമോ? എന്തുകൊണ്ട്? ഓവിരിക്കുന്നു. അതുകൊണ്ട് കർത്തയും പറഞ്ഞു ഉപ്രത്യാന്തമായ കൃഞ്ഞെന്ന് പറയുമ്പോ കരു, അതിന്റെ അകാരത്തിന് കാക്ക് ശേഷം ഇരിക്കുന്ന അകാരത്തിന് ഒത്തുവരുന്നു സർവധാതുകമായ കിത്തോ ഞിത്തോ പരമരിക്കും. ഇവിടെ ഏതോ ഇരിക്കുന്നു താതങ്കരിക്കുമ്പോ എന്ത് വരുന്നു കരു എന്ന് പറയുന്നത് എന്തായി മാറും കുരു താക്ക്. ഇതാം കരോതു ഇതാം കുരു താത്. മുമ്പ് വന്നതുപോലെ തന്നെ കുരു കുരു ഊ ഇരിക്കുന്നു, ഊ ആർദ്ധാതുമാണ്. കൂല ഉകാരത്തിന് എന്ത് വരണം പക്ഷെ വരുന്നില്ല, എന്തുകൊണ്ട് കരു എന്ന് പറയുന്ന കുരു എന്നായി. ഊ എന്താണ് അന്തിമ ഊ ആർദ്ധാതു. ആർദ്ധാതും പരവരുന്നു കഴിഞ്ഞാൽ സൂത്രം പ്രവർത്തിക്കും പുഗന്ധ ലഘുബദ്ധസ്യ പ്രകാരം കൂല ഉകാരത്തിന് ഗുണം വരാം. പക്ഷെ വരുന്നില്ല എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾക്കറിയില്ല. കാരണം അത്ത ഉത്ത് സർവധാതിക എന്ന് പറയുന്നിടത്ത് ഉത്ത് രവരം ചെയ്തുകൊണ്ട്, രവരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അതിന് മാറ്റം വരാൻ പാടില്ല. ഗുണം വന്ന എന്തായി മാറും? ഓ എന്ന് വരത്തില്ലേ? തപരം തപരം ഉത്തിന് തപരം ചെയ്തിരിക്കുന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? ഓ ആയിട്ട് മാറും. എന്നുവെച്ചാൽ ദീർഘം വരും. ഉത്തിൽ തപനം ചെയ്ത എന്തിനു വേണ്ടി? ഇതിന് മാറ്റം വരാൻ ഹെർസും തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ പുഗന്ധ ലഘുബദ്ധസ്യ പ്രകാരം ഗുണം വരാമെങ്കിലും ഉത്തിൽ തപനം ചെയ്തിരിക്കുന്നോണ്ട് ഗുണം വരില്ല. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് തപനം ചെയ്തത്. അപ്പൊ ദീർഘത്തെ എടുക്കാൻ പാടില്ല. എന്ത് വരുന്നു? വിദാം കരോതു കുരു താത്. ബാക്കിയുള്ള എളുപ്പമാണ്. വിദാം കൃ ലോട്ട് ലോഡോ ലംഗ്വത് തസ്സദ്വേമം താന്തം താമഹ താമ കർത്തരിശപ്പ് അതിന്റെ അപവാദമായി തനാതിക്രമ്പ്യ ഓ കൃ ഓ താം സർവധാതാർദാദിയോ ഗുണം കരു താത് താം അത ഉത്ത് സർവധാതുകെ കുരു താം. അന്തിമ ഉകാരത്തിന് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണോ അന്തിമ ഉകാരത്തിന്? അന്തിമ ഉകാരത്തിന് തപരം ചെയ്തു. അന്തിമ ഉകാരത്തിന് ഗുണം എന്തുകൊണ്ട് വരുന്നില്ല? വളരെ സിമ്പിൾ, അത് നിങ്ങൾക്ക് പറയാം. സൂത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? സർവധാതുവും അപിത്ത് സർവധാതു അപിത്ത് താം എന്ന് പറയുന്നത് അപിത്താണ്. അതുകൊണ്ട് ഞിത്തായി ഞിത്വത്ത് ഗുണത്തെ നിഷേധിച്ചുകൊണ്ടുവരുന്നു. ഇതാം കരോതു കുരുതാത് കുരുതാം. ഇതാം കൃ ലോട്ട് ജി ജോന്ത ഏരു ഇതാം കൃ ഊ അന്തു ഊ കൃ ഊന്നിരിക്കുന്നിടത്ത് സർവധാതാദിയോ ഗുണം കരു കരു അന്തു കരു അന്തു അതൗത് കുരു അന്തു എന്നിരിക്കുന്നിടത്ത് എന്തുവരും? കുറുവന്തു എന്ന് വന്നു. വിദാം കരോതു വിദാം കുരുതാത് വിദാം കുരുതാം വിദാം കുറുവന്തു. വിദാം കുറുവന്തു വിദാം കരോതു. അവിടെ എന്താ അതാ സർവതാതുകയെ വരാത്തത്? വിദാം കരോതു അത് പറയാം, അത്രയും ആലോചിക്കേണ്ട കാര്യമില്ല. പിത്ത് ഏത് പിത്ത്? തിപ്പ്. അതുകൊണ്ട് വരുന്നില്ല. ഒത്തും വരണമെങ്കിൽ എന്ത് വേണം? അതോ സാർവതാതി പ്രവർത്തിക്കണമെങ്കിൽ കിത്തോങ്ങിത്തോ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരിടത്തൊഴികെ അത് പ്രവർത്തിക്കും. വിദാം കരോതു ഒഴികെ ബാക്കി എല്ലായിടത്തും വിദാം കുരുത്താത് വിദാം കുരുതാം വിദാം കുറുവന്തു. അടുത്ത് വിദാം കൃ ലോട്ട് മധ്യപുരുഷനില് സി കൃ പരത്തിൽ എന്ത് വരുന്നു? ഊ തനാതിഗ്രംഭ്യ കൃ ഊ സി എന്ത് വരുന്നു? സേർ ഹപിച്ച എന്താണ് അതിന്റെ വൃത്തി? ലോട്ടിന് സിക്ക് ഹി വരും, അത് അപിത്വമാണ്. അപ്പൊ എന്ത് വരുന്നു? വിദാം കൃ ഊ ഹി വരുന്നു. കൃ ഊ ഹി. അപ്പൊ എന്ത് വരുന്നു? കൃ ഊന്നിരിക്കുന്നിടത്ത് സർവധാതാർദാദിയോ ഗുണം കര് ഊ. ഇവിടെ കര് ഊ എന്നിരിക്കുമ്പോ ഹി പരത്തിയിരിക്കുമ്പോ സൂത്രം വരും? ഒന്നും വരത്തില്ല. കൃ ഊ ആ ഉദശ്ചപ്പെടുത്തിയാൽ അസമയോ പൂർവാത് ഹെയർ ലുക്ക് ഹീക്ക് ലുക്ക് വരും. പഴയ സൂത്രം ഓർക്കണം. ഹീക്ക് ലുക്ക് വരികയാണ് എന്ത്? ഉദശ്ചപ്പെടുത്തിയാൽ അസമയോ പൂർവാത്. എന്താണ് അതിന്റെ വൃത്തി? അസമയോഗ പൂർവാത് അസമയോഗ പൂർവാത് അങ്കാർ ഹെയർ ലുക്ക് അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഹീക്ക് ലുക്ക് വരും. ഇപ്പൊ എന്തുവരുന്നു? വിദാം കൃ ഊ അവിടെ ഗുണം വന്ന് കരു ഹീ അതൗത്ത് സർവധാതുവെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? പരത്തിൽ കിത്തോങ് ഇത്ത വേണം. അവിടെ ഹീക്ക് ലുക്ക് വന്നു. ഇനി ഓ വരുമോ? അങ്ങനെ ലുക്ക് വന്നതുകൊണ്ട് പ്രത്യേക രൂപയിൽ പ്രത്യക്ഷം സ്വീകരിക്കാനും പറ്റത്തില്ല. പിന്നെ കൃതിന് പൂ വരണമെങ്കിൽ പരത്തിൽ ഗിത്തോ ഗിത്തോ വേണം. പിന്നെ എന്ത് വരും, എങ്ങനെ വരും? മിതാം. പക്ഷെ ഇവിടെ എന്തുവരും? അതവു സർവദാദിയ വരുന്നു എന്നുവെച്ചാ കുരു എന്ന് വരും. മിതാം കുരു. അപ്പൊ പിന്നെ അതെങ്ങനെ വന്ന്? ഹീലുക്കായിട്ടും വന്നെങ്ങനെ? ഗിത്തും ഗിത്തും വരവിരുന്നാലേ വരത്തുള്ളൂ. പക്ഷെ ഹീക്കിലുക്ക് വന്നു. പിന്നെ എങ്ങനെ വന്നു? ചെറിയ അഭിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ലുക്കായില്ലേ? അത് ലുക്കായി പോയില്ലേ? പിന്നെ എങ്ങനെ അത ഉത്സർവധാതിയെ പ്രവർത്തിക്കുന്നു? പരത്തിൽ കിത്തോ കിത്തോ വേണോ, അത് പോയി ലുക്കായി. ഇനി എങ്ങനെ വരും? അതെങ്ങനെ വരുമെന്നറിയണമെങ്കിൽ അന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഉദശ പ്രത്യാ ദശമിയോപൂർവ്വ. അതിന്റെ നമ്പർ നോക്കിയാൽ പിടികിട്ടു എത്രയാണ്. സൂത്രം ഇവിടെ നിന്നറിഞ്ഞിട്ട് വേണ്ടി നമ്പർ നോക്കുക. ഇപ്പൊ പിടികിട്ടിയ എന്താണെന്ന്? ആഭീയം. ആഭീയം അതായത് ഹീക്ക് ലുക്ക് വന്നത് അത് സർവധാതുകയുടെ ദൃഷ്ടിയില് അസിദ്ധം. ആഭീയ അധികാരത്തിലാണ് ഒന്ന് പ്രവർത്തിച്ചാൽ അടുത്തതിന് അത് അസിദ്ധമായി പോകും. അതാണ് പാണിനിയുടെ ബുദ്ധി എന്ന് പറയുന്നത്. പാണിനി അതിനെ കൊണ്ടുവന്ന് ആഭീയത്തിൽ വെച്ച്. അപ്പൊ ഹീ ലുക്ക് വന്നു കഴിഞ്ഞാലും എന്ത് വരാം? അത് അസിദ്ധമായതുകൊണ്ട് അവിടെ അതുകൂടെ കണ്ടുകൊണ്ടാണ് പാണിനി എന്തത് സേർഹി അപിച്ച എന്നൂടെ പറഞ്ഞത്. ഇവിടെ ഞിത്ത് വേണം, അല്ലെങ്കിൽ സിപ്പിന്റെ സ്ഥാനത്ത് ഹി വന്നു കഴിഞ്ഞാൽ എന്തായി പോവും? പിത്തായി കഴിഞ്ഞാൽ അവിടെ കാര്യം നടക്കത്തില്ല, അകാരത്തിന് ഉകാരം വരത്തില്ല. അപ്പൊ പാണിനി അത് നേരത്തെ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ അപിത്താക്കി. അപിത്തായി കഴിഞ്ഞാൽ ഉടനെ സൂത്രം പ്രവർത്തിക്കും, സർവദാതു അവിത്തം ഞിത്തുവത്താക്കി. എത്ര വളഞ്ഞ വഴി കൂടെയൊക്കെയാണ് പോകുന്നതെന്ന് ചെറിയ പിച്ചയാക്കി സർവാദാഗ്യത്താക്കി ഞെത്തുവത്താക്കി. എന്നിട്ടും പ്രയോജനമില്ലാതെ വന്നപ്പോ എന്ത് ചെയ്തു? അതിനെ അഭിയത്തിൽ കൊണ്ടുവച്ചു. അഭിയത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇവിടെ അതോ സർവധാതുക പ്രവർത്തിച്ചു. ഇനി അത് അഭിയത്തിലാണോ നോക്കണോ? അതോ സർവധാതുക അതുമാണ്. ഒന്ന് പ്രവർത്തിച്ചാൽ അസിദ്ധമായി, അതുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് എന്തു വന്നു? കുരു. ഇതാം കുരു എന്ന് വന്നു. എന്നുവെച്ചാൽ ഉദശപ്രത്യാദസമയപൂർവ ഹീക്ക് ലുക്ക് വന്നു. വന്നിട്ടും ആഭീയമായതുകൊണ്ട് അതവ് സർവധാതിയുടെ ദൃഷ്ടിയിൽ ആ പ്രവർത്തിച്ച അസിദ്ധമായതുകൊണ്ട് കരു എന്നിടത്ത് അകാരത്തിന് അതവ് സർവധാതികെ ഊ വന്നു. കുരു വിദാം കുരു. അപ്പൊ ആറാം അധ്യായത്തില് നാലാം പാദത്തില് സൂത്രങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കണം വളരെ. ലാഭീയമാണോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അടുത്തത് കുരുതാത്, പഴയതുപോലെ തന്നെ ഇതാം കുരുതാ. പ്രഥമായില് കുരുതാ, അതുപോലെ തന്നെ മധ്യവർഷയില് കുരുതാ. കുരുതം കുരുതാ അതും അങ്ങനെ തന്നെ. എന്തുവരുന്നു? ലോഡോ ലംഗവത് തസ്തം താന്തം താമഹ വന്നു. കൃ ഊന്നിരിക്കുന്നിടത്ത് ഗുണം വന്നു, രവരം വന്നു. കരു അവിടെ താത് സർവധാത ഞിത്തുവത്തായതുകൊണ്ട് അതൌത് സർവധാത കുരു തം കുരു ത. വിതാം കൃ ലോട്ട് മീക്കെന്തുവരും? നീ കൃ നീ ശപ്പ്, ശപ്പിന്റെ അവവാദമായിട്ട് ഊന്ന്. കൃ ഊ നീ കൃ ഊന്നിരിക്കുന്നിടത്ത് സർവദാതാർത്ഥയോ ഗുണം കരു പരത്തിൽ നീ ഇരിക്കും. ഏത് വരുന്നു? ആടുത്തമസ് പിച്ച വന്നു. ആ കരു ആ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? കരു ആ സർവധാതാർദാദിയോ ഗുണം വന്നാ എന്തുവരും? അവ്വാദേശം വന്നു. കരവാ നീ കരവാണി ണത്വം വിദാം കരവാണി. അടുത്ത വിദാം ഇതുപോലെ തന്നെ കൃ ഊ ഗുണം പ്രപരം കര ഊ കരു ആ വ ഗുണം അവാദേശം. ഇവിടെ വാമാ എന്ന് പറയുന്ന ഗിത്താണെങ്കിലും ഗുണം വരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ പഠിച്ചാണ്. ആടുത്ത മസ്യ പിച്ച്, അതിനു വേണ്ടിയിട്ടാണ് പാണിനി വെറുതെ ആട് വിധിച്ചിട്ട് പിത്തായ ആട്ടിനെ വിധിച്ചിട്ട് അതിനെ എന്താക്കി? പിത്താക്കി. കാരണം ഊവിന്റെ വരത്തിൽ ആട്ട് വരുമ്പോ വമാകളിൽ ഗുണം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന്റെയൊക്കെ പ്രയോജനം ഇപ്പോഴാ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയ നല്ലത്. ആട്ടിന് പിത്ത് വിരിച്ചോണ്ട് എന്ത് ചെയ്തു? പൂർവ്വത്തിൽ വന്ന ഊനു ഇല്ലെങ്കിൽ ഗുണം വരത്തില്ല. എന്തുകൊണ്ട്? പരത്തിലിരിക്കുന്ന വാ ഗിത്തായതുകൊണ്ട് ആട്ടും എന്തായി പോവും? എങ്ങനെ? അത് തന്നെ. എങ്ങനെ അത് പിത്താവുന്നു? തദ്ഗ്രഹണേന ഗൃഹിന്തേ എന്നുള്ള നിയമം അനുസരിച്ച് അതങ്ങിത്തായി പോകും. അത് കണ്ടുകൊണ്ട് പാണിനി അവിടെ എന്ത് ചെയ്തു? പിത്താക്കി. പിത്താക്കിയോണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഗുണം വരുന്നു. അപ്പൊ കരവാവ കരവാമ. അപ്പൊ എങ്ങനെ വരുന്ന രൂപം? വിദാം കരോതു വിദാം കുരുതാ വിദാം കുരുതാം വിദാം കുറുവന്തു വിദാം കുരു വിദാം കുരുതാ വിദാം കുരുതാം വിദാം കുരുതാ വിദാം കരവാണി വിദാം കരവാവ വിദാം കരവാമ. അന്യതരസ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വരാത്ത പക്ഷമുണ്ട്. ഇപ്പൊ സ്വതി കൊടുത്തിട്ടില്ല, അത് കൊടുക്കേണ്ടി വരുന്നു അല്ലേ. വിതാം കുർവന് തുയ്ത്തി അന്യതരസ്യമെന്നാണ്. അപ്പൊ ഇത് വരാത്തപ്പോ എങ്ങനെയായിരിക്കും? വിത് തിപ്പ് ശപ്പ് കൂടെ ഊ വരുമോ? എന്തുകൊണ്ട്? കൃയില്ല. ലുക്ക് ഇത് തൂന്നിടത്ത് ഏത് വരുന്നു? ഖരിച. വിത് തൂന്നിരിക്കുന്നിടത്ത് പിന്നെ എന്ത് വരും? വേദത്തു വേത്തു വേത്തു. അവസാനം വരുമോ? ഇല്ല. എന്തുകൊണ്ട്? അവസാനത്തില് വേത്തു. വിത്താ അവിടെ എന്താ വരാത്തത്? എന്താ വരാത്തത്? ഗുണം വരുന്നില്ല. വിത്താ അവിടെ ഇനി എന്ത് വരും? അവസാനം വരാം. വേത്ത് വിത്താതെ വിത്താം അവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? ബഹുവനത്തില് വിത് ജി ജോന്ത ഏരു വിത് അന്തു വിതന്തു വേത്തു വിത്താ വിത് ശപ്പനിലുക്കുന്നു സി ചെറിയപ്പിച്ച് വരുമ്പോ എന്ത് വരുന്നു? പഴയ സൂത്രം അത് തന്നെ. ഹുജ്ജൽബ്യോ ഹേർധി ഹുജ്ജൽബ്യോ തദ്വിദ്ധി പ്രണിപാതേന അവിടെയൊക്കെ ഇതാണ് വിദ്ധി. വിത് ധീന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ആ വിദ്ധി. ഹീക്ക് എന്ത് വരുന്നു? ഹുജ്ജൽബ്യോ ഹേർധി വിദ്ധി വിത്താത് വിത്തം വിത്ത വിത് നീ അടുത്ത് നശിപ്പിച്ച വന്നാൽ എന്ത് വരും? വിദാനി എന്നാണ് വരുന്നത്. പിന്നെ പൂന്തൊലി ദിവസം ഒന്നുകൂടെ ഒന്നുകൂടെ വേദാനി വേദാവ വേദാം. ഇപ്പൊ എങ്ങനെ വരുമല്ലോ രൂപം? വേത്തു വിത്താത് വിത്താം വിദന്തു വിദ്ധി. അവിടെ എന്തുകൊണ്ട ഗുണം വരാത്തത്? എന്തുകൊണ്ടാ ഗുണം വരാത്തത്? സേർ ഹ്യപിച്ച ഹ്യപിത്തെന്ന് പറഞ്ഞുകൊണ്ട് ഗുണം വരില്ല. കാരണം അവിടെ അഭിത്തം എന്ന് പറഞ്ഞാൽ എന്റെ പ്രയോജനം ഇങ്ങനെ പലയിടത്തും വരും. വിദ്ധി വിത്താത് വിത്തം വിത്ത വേദാനി വേദാവ വേദാം. ലങ്ങിൽ വരുമ്പോഴോ അട്ട് ആ വീത് തീരസിക ലോപം ശപ്പുലുക്ക് ആ വീത് പുകന്തലുവിശ ഗുണം അവേദ് അവേദ് അവേദ് രണ്ട് രൂപം വരാം. അപ്പൊ അവസാനം വന്നു കഴിഞ്ഞാൽ രണ്ട് അവിദ് താം എന്തുവരുന്നു? അവിദ് താം ഖരിജോരു എന്ത് വരുന്നില്ല ഗുണം അവിത്താം. അവിദ് ജി അവിടെ എന്തുവരുന്നു? ആ സിജ് അഭ്യസ്ത വിദിഭ്യസ്ത. അവിടെ ബിദ് എന്ന് പറഞ്ഞ ആ സൂത്രത്തിൽ സിച്ച് അഭ്യസ്തം ബിദ് എന്ന് പറഞ്ഞ ഈ വിദ്ധാതുവിനെയാണ്. ജിക്ക് എന്ത് വരും? ഉസ്സാണ് ജുസ് അവിദ് ഉസ് അവിദുഹു അവേദ് അവിത്താം അവിദുഹു ആവിദ് സി ശപ്പ് ലുക്ക് സി ഇതസ്റ്റ വികാരം ലോപിച്ചു ആവേദ്. അവിടെ അവേദത്ത് നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ഏ സൂത്രം വന്നത്? ഒരു സൂത്രം പറഞ്ഞില്ല. അവേദത്തി ഇതച്ച വന്നപ്പോ ഏ സൂത്രം വന്നു? ഭംഗ്യാഭ്യോ ദീർഘാസൂസ്യം. അത് കഴിഞ്ഞിട്ടാണ് അവസാനം ഇവർ. അതുപോലെ ഇവിടെ ആവേദ് സി ഇതച്ച ലോപിച്ച് സകാരത്തിന് എന്തുവരും? ഹൽഞാഭ്യോ ദീർഘാസൂസ്യ അവൃത്തം ഹല് വരും. പിന്നെ ശേഷിക്കുന്ന എങ്ങനെയാണ്? അവേ ദ് എന്നിരിക്കുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. ദശ ധാതോർ ദസ്യ പദാന്തസ്യ സിപി റുർവ ധാതുവിന്റെ പദാന്ത ധകാരത്തിന് ഋത്വം ഇരിക്കുന്നു. എപ്പോ? സിപ്പ് വരെ വരിക്കുന്നു. ഒരു ധാതുവിന്റെ പദാന്ത ധകാരത്തിന് ദുഃഖം വിധിക്കുന്നു, സിപ്പ് വരെ വരിക്കുന്നു. ഇവിടെ സിപ്പുണ്ടല്ലോ. ആ വേദ് ഗുണം വരും. എങ്ങനെ? പുകന്തല പ്രകാരം ഗുണം വന്ന് ആ വേദ് സിപ്പി ദശകാരം ലഭിച്ചു. അല്ലെങ്കിൽ അഭ്യസ് പോയി വിദ് ധാതുവിന്റെ ദകാരത്തിനൊരുത്വം വന്ന് വിസർഗം വന്നു കഴിഞ്ഞാൽ ദകാരം പോയിട്ട് അവിടെ എന്തുവരും? വിസർഗം. അവേഹേ അവേദെന്നാ ഇരുന്നത്. സിപ്പ് പോയി ദകാരത്തിനൊരുത്വം വിസരിച്ച് വിസർഗം വന്ന അവേഹേ. അവിടെ വിസർഗം ഏതിന്റെ സ്ഥാനത്താ വന്നത്? ധാതുവിന്റെ ദകാരത്തിന്റെ സ്ഥാനത്ത്. അവേഹേ അവിദ്ധം ചർത്തം വന്നു. അവിത്തം അവിത്ത അടുത്തെന്തു വരുന്നു? അവേദ് മീക്ക് എന്തു വരും? അവേദം അവിദ് ബാ അവേദ് വ അവിദ് വ അവിദ്വ അവിത്മ എങ്ങനെ വരുന്ന രൂപങ്ങൾ അവേദ് അവിത്താം അവിദുഹു, അവിടെ വ്യത്യാസമുണ്ട്. അവിദനം എന്നല്ല വരുന്നത്, സുജഭ്യസ്ത വിദിഭ്യസ്ഥ എന്ന് പറയുന്നു. വരാത്ത വർഷത്തിൽ എന്ത് വരും? അവേദ് എന്ന് വരും. അതിന് വേണമെങ്കിൽ ഖരിജ വന്നിട്ട് എന്ത് വരും? അവേദ്. അപ്പൊ മൂന്ന് രൂപം വരാം. അവിത്തം അവിത്ത അവേദം അവിദ്വ അതാണ് ദശ്ച ധാതുർ ദസ്യ പദാന് ദസ്യ സിപിറു അവേഹ അവേദ്. അടുത്ത വിധിലിംഗനം എങ്ങനെ വരുന്നു? വിദ് ലിംഗസ്വലോകോ അനന്ദസ്യ. വിദിനിവിടെ ഗുണം വരുന്നില്ല, എന്തുകൊണ്ട്? തിപ്പ് പിത്തായിട്ട് യാസ പരസ്യദേഷു ധാത്തോ നിച്ച. അതുകൊണ്ട് എന്ത് വരുന്നു? വിദ്യാത് വിദ്യാതാം വിദ്യാജി എന്തു വരുന്നു? ജസ് വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു സ്യപദാന്ത വിദ്യുഹു. വിദ്യാത് വിദ്യാതാം വിദ്യുഹു വിദ്യാഹ വിദ്യാതം വിദ്യാത വിദ്യാം വിദ്യാവ വിദ്യാം. ആശീർലിംഗിലാണെങ്കിലോ വിദ്യാ വിദ്യാസ്ഥാം വിദ്യാസു വിദ്യാഹ വിദ്യാ. ലിംഗിൽ വരുമ്പോഴോ വിത് ഗുണം വന്നു, അവേദ് സിച്ച് പരത്തെത്തി ഇതശകാലം വെച്ചു അവർക്കമായുണ്ട് അസ്തിച്ചോ വീട്ടു വന്നു വിട്ടു വന്നു ഇടവീട്ട് സിച്ചു ലോപിച്ചു സവർണ ദീർഘം വന്നു അവേദീത് ആ വേദീസ് താം അവേദിഷ്ഠാം അവേദിഷു അവേദിഹി അവേദിഷ്ടം അവേദിഷ്. അവേദിഷ്യത് ഇവിടെ തെറ്റിച്ച കൊടുത്തിരിക്കുന്നു പുസ്തകത്തിൽ അവേദീഷ്യത് എന്നാണ്. അടുത്ത് വരുന്നതും ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ് വിദ്യുത് ധാതു. അതുപോലെ തന്നെ അസുഭുവി ധാരാളം പ്രയോഗിക്കുന്ന ഒരു ധാതുവാണ്. ഭുവി എന്ന് പറഞ്ഞാൽ ഭൂസത്തായ ഭൂസത്ത. അപ്പൊ അത് അർത്ഥം തന്നെയാണ് അസന്. രണ്ടും ഒരർത്ഥം ഭവിക്കുക ഉണ്ട് ഉണ്ടായിരിക്കുന്നു നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം. അസ് തിപ്പ് ശപ്പ് ലുക്ക് അസ് തീന്നിരിക്കുമെന്നിടത്ത് ഏത് സൂത്രം വരും? അസ് തീന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഖരിച്ച വരും. അസത്തി എന്നിരിക്കുന്നത് ഖരിച വരുമോ? എന്തുകൊണ്ട് വരില്ല? എന്തുകൊണ്ട് വരില്ല? പരിചരിക്കുന്നത് അതുകൊണ്ടെന്താ? എന്താ കരിയ വരാത്തത്? കരിച വന്നാലും സകാരം തന്നെ. കരിച വരും പക്ഷെ സകാരത്തിന് അസ്ഥി അസ്ഥി അസ് തപ്പ് ശപ്പ്, ലുക്ക്, അസ്, തസ്. അപ്പോ വരുന്നു ശിനസൂരല്ലോപഹ. ശിനസ്യ അസ്തേശ്ചാത്തോ ലോപഹ സർവധാതുകേ ഞിതി. ശിനസ്യ, ഈ ശിന എന്ന് പറയുന്ന ഒരു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വികരണമാണ് ശിനം. അതിന് വരാൻ പോകുന്ന സാധനമാണ്, അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അസ്തേശ്ച, അസ്ഥി എന്ന് പറയുന്ന അസുധാതു. അതോ ലോപഹ, അസുധാതുവിന്റെ അകാരത്തിന് ലോകം വരും. ഇപ്പോ സർവധാതുവെ കിത്തിങ്ങിത്തി, സർവധാതുവുമായ കിത്തോ ങ്ങിത്തോ പരം വരുന്നു കഴിഞ്ഞാൽ അസുധാതുവിന്റെ അകാരം ലോപിക്കും. എന്നുവെച്ചാൽ അസ് തസ് എന്നിരിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? സർവധാതുകമായ ഇത്തുണ്ട്. അപ്പൊ അസുധാതുവിന്റെ ആകാരം ലോപിച്ചാൽ ശേഷിക്കുന്നത് എന്തായിരിക്കും? സ് തസ്. തസ് ഋതു വിശ്രമം എന്നാൽ തഹ, അസ്ഥിസ്തഹ. അസിന്റെ അകാരം ലോപിച്ചിട്ടാണ് എന്ത് വരുന്നത്? തഹ. അപ്പൊ കിത്തും കിത്തും വരുന്നിടത്തെല്ലാം എന്ത് വരും? അസിന്റെ അകാരം ലോപിച്ച് ശേഷിക്കുന്നത് എന്തായിരിക്കും? സ്. അപ്പൊ അസ് ജി ജോ എന്ത അസ് അന്തി ശപ്പനലുക്ക് ഞിത്തായോണ്ട് എന്തുവരും? അകാരം ലോപിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്ത്? സ്. പരത്തിനെന്തിരിക്കുന്നു? സന്ധി. അസ്ഥിസ്ഥ സന്ധി. അസ് സി ഷപ്പ് ലുക്ക് വന്ന് അസ് സി എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സ്കോഹോയാ ോപഹ. എന്താണ് അതിന്റെ വൃത്തി? താസേരസ്തേച്ച സസ്യലോപഹ സാധു പ്രത്യേകം. ഇവിടെ താസസ്ത്യോഹോ, അസ്ഥിയെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ ചിന്തിക്കണം. അപ്പൊ അസിന്റെ സകാരത്തിൽ ലോകം വരും, സാധി പ്രത്യയം പരമായിരിക്കും. ഇവിടെ സകാരാദിയായ പ്രത്യയം ഇവിടെ പരവേരിക്കുന്നു സി. അതിരിക്കുമ്പോ ഇവിടെ പൂർവ്വത്തിലെ അസിന്റെ സകാരം ലഭിച്ചു. ശിനസ്വരല്ലോപ വരൂ. എന്തുകൊണ്ട്? ആ ഇത് എന്താണ്? കിത്ത്. അപ്പൊ ഇവിടെ എന്തുവരും? അകാരം ലോപിക്കുന്നില്ല, സകാരം ലോപിക്കും. അതുകൊണ്ട് ആ സി. ഈ സകാരം ലോപിക്കായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേ? രണ്ട് സകാരം വന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും പണിനി എന്ത് ചെയ്തു? ഒരു സകാരം മതിയെന്ന് വിചാരിച്ചു. അതവിടെ ചെയ്തു. താസസ്തിയുള്ളൂ അസി. സ്തഹ എന്ന് പറയുന്നിടത്തെ സൂത്രം വന്നു. സ്ഥ എന്ന് പറയുന്നിടത്തോ ശിനസോലോ. പിന്നെ അസ് മീ എന്തുവരുന്നു? എന്തുവരുന്നു? ഒന്നും വരുന്നില്ല. അത് പറയാനെന്താ ഇത്ര പേടി? വിശേഷിച്ച് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ്. ഒന്നും വരുന്നില്ല. അസ്മി സുഹസ് മഹ. അവിടെ എന്തു വന്നു? ശിനസൂരല്ലോപഹ. അകാരം ലോപിച്ചു. സുഹസ് മഹ. ഉപസർഗ പ്രാദുർഭ്യം അസ്ഥിർ യച്ഛ് പരഹ. ഉപസർഗ ഇണഹ, അതൊക്കെ പൂർവത്തിൽ നിന്ന് വരുന്നതാണ്. പ്രാദുസച്ച പ്രാദുസവ്യം. ഉപസർഗ ഇണഹ പ്രാദുസച്ച അസ്തേഹേ സസ്യഷോ യകാരേ അചിച പരേ. ഈ സൂത്രം ഇരിക്കുന്ന ഷത്വമാണ്. അതിന്റെ നിമിത്തം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ഉപസർഗ ഇണഹ പരസ്യ സസ്യ എന്നർത്ഥം. ഉപസർഗത്തിലെ എണ്ണിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷത്വം. അതൊന്ന്. മറ്റൊന്ന് പ്രാതുസസ്, പ്രാതുസ് എന്ന് പറയുന്ന അവ്യയത്തിന്റെ പരത്തിലിരിക്കുന്ന അസിന്റെ സകാരം, അസ്തേഹേ, അതിന് ഷകാരം വരും. ഒരു നിമിത്തം കൂടെ ഉണ്ട്, പരത്തിൽ എന്ത് വേണം? യകാരം അല്ലെങ്കിൽ അച് പരവരിക്കുമ്പോൾ. അപ്പോ ഒരു കണ്ടീഷൻ ഇതാണ്, ഉപസർഗത്തിലെ ഇണിന്റെ പരത്തിലിരിക്കുന്ന അസിന്റെ സകാരത്തിന് ഷത്വം വരും. ഇത് ഷത്വം ഇരിക്കുന്ന സൂത്രം പരത്തിൽ യകാരം അല്ലെങ്കിൽ അച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രാതുസ് എന്ന് പറയുന്ന അവ്യയത്തിന്റെ പരത്തിലിരിക്കുന്ന അസിദ്ധാതുവിന്റെ സകാരത്തിന് ഷത്വം വരും അല്ലെങ്കിൽ അച്ച് പരമിരിക്കുന്നു. ഇവിടെ ആദ്യം ഉപസർഗ ഇണിന് ഉദാഹരണം കൊടുക്കുന്നു, നിഷ്യാദ്. നീ സ്യാദ് എന്നിരുന്നു, നീ ഉപസർഗമാണ്. ഉപസർഗത്തിൽ നീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഉപസർഗങ്ങൾ? ബാക്കി ആദ്യം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു വന്നു, ഓരോരുത്തരായിട്ട് പിൻവാങ്ങി പിൻവാങ്ങി അവസാനം വന്ന് പോരാളെ ഉള്ളൂ. ഇതെന്താ ഓട്ടമത്സരമാണ്? പ്രവര അപസമ അനവ് നിസനിര ദുസുര അഭിപ്രതി പരി ഉപ എന്തുവരുന്നു? നീയുടെ പരത്തിൽ സ്യാതിരുന്നപ്പം സകാരത്തിന് ഷത്വം വന്നു. പരത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? യാ അല്ലെങ്കിൽ അച്ച് വേണം. ഇവിടെ എന്താ ഉള്ളത്? യകാരം. സ്യാദാണ്. സ്യാദ് എന്ന് പറയുന്നത് വിധിലിംഗം. നീ സ്യാദ് എന്നിരുന്നപ്പോ എന്ത് ചെയ്തു? രൂപ ശ്രദ്ധിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അവസാനം സ്യാദ് ശ്രദ്ധിച്ചില്ലല്ലോ. സിദ്ധാന്തവതി അങ്ങനെയാ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിച്ചിട്ടാ കൊടുത്തിരിക്കുന്നു. നീ സ്യാദ്, ഇത് അസുദ്ധാതുവിന്റെ വിധിലിംഗിന്റെ രൂപമാണ് സ്യാദ്. അതിന്റെ സകാരത്തിന് ഷകാരം വന്നു. ഉപസർഗമായി നീ, അതിന്റെ എണ്ണായി ഈ, അതിന്റെ പരത്തിലിരിക്കുന്നു. സകാരത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? യകാരം. നിഷ്യാദായി. നീ സ്യാദ് എന്നുള്ളത് നിഷ്യാദ്. പ്രനിഷന്തി, ഇത് അച്ച് പരവരിക്കുന്നതിന് ഉദാഹരണമാണ്. ഇവിടെയും പ്രാനി, ഉപസർഗത്തിലെ ഇണ്ണുണ്ട് ഈ, നീല ഈ, അതിന്റെ പരത്തിൽ സന്ധിയാണ്, സകാരമിരിക്കുന്നു. സന്ധിയിൽ സകാരത്തിന്റെ പരത്തിൽ അച്ചാണ്, യാ അല്ല. സകാരം ഷത്വമൊന്നും. പ്രനിഷന്തി. പ്രാതുഷന്തി. പ്രാതുസ് സകാരാന്തമാണ് അവ്യയം. പ്രാതുസ് സന്ധി. പ്രാതുസ് സന്ധി. പ്രാതുസിലെ സകാരത്തിന് ഋത്വം വന്ന് വിസർഗം വന്നിട്ട് പ്രാതുഹു എന്നായി. പരത്തിൽ സന്ധി എന്നിരിക്കുന്നു. അവിടെ സന്ധി സകാരം ഉണ്ട്, പരത്തിൽ അച്ചാണ്, സകാരത്തിന് ഷത്വം വന്നു. പ്രാതുഷന്തി. ഏത്? പ്രാതുസ് എന്നേ പറയുന്നുള്ളൂ. പ്രാതുസിന്റെ പരത്തിൽ ഒരുത്വം വിസർഗം വരാം. പക്ഷെ ഇത് ത്രിപാദിയിലെ സൂത്രമാണ്. പൂർവംപ്രതി പരശാസ്ത്രം അസിദ്ധം. പൂർവ്വസൂത്രങ്ങൾ ആദ്യം പ്രവർത്തിക്കും. ഏതാണോ പൂർവ്വസൂത്രം അതാദ്യം പ്രവർത്തിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇവിടെ എന്ത് വരാം? വാ ശരി, വിസർഗസ്യ വിസർഗോ വാ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? വിസർഗം വരും. വരാത്ത പക്ഷത്തിൽ എന്ത് വരും? വരാത്ത പക്ഷത്തിൽ എന്ത് വരും? വിസർജനീയസ്യ സാ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഷ്ടുത്വം വന്നിട്ട് എന്ത് വരും? പ്രാദുഷന്തി, രണ്ട് ഷകാരം. ഇവിടെ ഒരു ഷകാരത്തിന്റെ രൂപം കൊടുത്തിരിക്കുന്നു. എച്ച് പരകയും ഈ അല്ലെങ്കിൽ അച്ച് വേണമെന്ന് പറഞ്ഞു. അഭിസ്തഹ, അഭി ഉപസർഗത്തിന്റെ എണ്ണുണ്ട്, പരത്തിൽ സ്ഥൈല സകാരമുണ്ട്. പക്ഷേ സകാരത്തിന് ഷകാരം വരുന്നില്ല, എന്തുകൊണ്ട്? സകാരത്തിന്റെ പരത്തിൽ യകാരമില്ല, അച്ചുമില്ല. അഭിസ്തഹ, ബാക്കി ഇതിന്റെ രൂപങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. ലിട്ടിൽ വരുമ്പോൾ എന്ത് വരുന്നു? അസ്തേർ ഭൂ, അസുധാതുവിന് ഭൂ ആദേശമായിട്ട് വരുന്നു. ഇത്രയാണ് ലിട്ടു പരത്തിൽ വരുമ്പോൾ. അർദ്ധധാതുവാണല്ലോ, അർദ്ധധാതുക എന്നാണ്. അപ്പൊ അസുധാതുവിന്റെ സ്ഥാനത്ത് ഭൂ വന്നു കഴിഞ്ഞാൽ പിന്നെ രൂപം അങ്ങനെ വരും. ബഭൂവ ബഭൂവതു ബഭൂവ. പക്ഷെ അസുധാതുവിന് ആസ എന്ന രൂപം വരാം. എങ്ങനെ? എങ്ങനെയാണ്? ക്രിഞ്ചനുപ്രയോജ്യത ലടി പ്രകാരം അനുപ്രയോഗം ചെയ്യുമ്പോൾ അസുധാതുവിന് എന്ത് വരും രൂപം? ആസ ലിട്ടു പരത്തിൽ വരുമ്പോ. മനസ്സിലായോ? അങ്ങനെ വരാം. നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് പഠിച്ചു. അപ്പൊ ആ അടുത്ത ദിവസം പഠിച്ചതാണ്. ഏതാണ്? ഇതാം ആസ. പിന്നെ മുമ്പും പഠിച്ചു. ഏതാണ്? ഗോപായാം ആസ. അങ്ങനെ അത് തന്നെ. ഏത് ധാതുവിന് എന്തുവരും? ഇജാദേശ ഗുരുമതോ അനുർച്ച. അങ്ങനെ പല സ്ഥലത്തും ആസ വരും. പക്ഷെ അത് അനുപ്രയോഗം ചെയ്യുമ്പോൾ അല്ല. കേവലം വസ്തുധാതുവിനാണെങ്കിൽ എന്തുവരും? ഞെട്ടല്. പക്ഷെ അവിടെ ഒരു സംശയം വരും. അങ്ങനെയാണെങ്കിൽ അനുപ്രയോഗം ചെയ്യുന്നിടത്ത് ഈ സൂത്രം ഒന്നുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, അസ്തേർ ഭൂ. അസുധാതുവിന് ഭൂ വരും, ആർദ്ധാതുവും വരെ ഇരിക്കുമ്പോ അപ്പൊ അവിടെയും ഭൂ വരേണ്ട അല്ലേ എന്ന് ചോദിച്ചാൽ എന്താ സമാധാനം? അവിടെ പറഞ്ഞു. എന്താണ്? അവിടെ എന്തുകൊണ്ട് വരുന്നില്ല? ആ അസെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട് അനുപ്രയോഗത്തിൽ. കൃഞ്ഞെന്ന് പറയുന്ന അവിടെ ഒരു പ്രത്യാഹാരമാണ്. അതിൽ അസുധാതു കടന്നു വരുന്നുണ്ട്. അവിടെ അസനെ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് അനുപ്രയോഗം ചെയ്യുന്നിടത്ത് അസ്തേർ ഭൂ വരില്ല. പക്ഷെ അസുധാതുവിന് ലിട്ടിൽ ആസ ആസതു വാസു എന്ന രൂപം വരാം അനുപ്രയോഗത്തിൽ. അല്ലെങ്കിൽ ബഭൂവ. അർദ്ധാതുവത്തിലല്ല ഇത് തന്നെ. അതുകൊണ്ട് നമുക്ക് ജോലി വളരെ എളുപ്പമാണ്. ലൊട്ടിൽ വരുമ്പോൾ എന്തുവരും? ഭവിത ഭവിതാരോ ഭവിതാരോ. അസുധാതുവിനെ കുറിച്ച് ചിന്ത ചെയ്യേണ്ട കാര്യമേ ഇല്ല. ലൊട്ടിലോ ഭവിഷ്യതി ഭവിഷ്യത ഭവിഷ്യന്തി അങ്ങനെ വരുന്നു. ഭൂധാതുസേട്ടാണോ എന്നിട്ടാണോ? ഭവിത എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ആലോചിക്കേണ്ട കാര്യമുണ്ട്? ഭവിഷ്യതി എന്ന് പറഞ്ഞിട്ട് അത് ആലോചിക്കേണ്ട കാര്യമുണ്ട്? പക്ഷെ ഭൂതാത് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചില്ല. സേട്ടും അനട്ടും ഒന്നും പഠിച്ചില്ല. അതുകൊണ്ട് ബഭൂവിധ എന്ന് പറയുന്നത് എങ്ങനെ വന്നു? എങ്ങനെ വന്നു? സേട്ടായത് വിട്ടു വലാതെ വന്നു.